അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുക. അല്ലാതെ എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞല്ല, അതൊന്ന് വായിച്ചു കേക്കട്ടെ. എഴുതി വെച്ച ഭാഗം പോയിന്റാണ് ആവശ്യം. അപ്പോ നമ്മള് ചർച്ച ചെയ്ത ആ പേഴ്സണാലിറ്റി ഇതാ എന്താണ്, ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു, നാരായണ ഗുരു വന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുവാൻ, ഇതൊക്കെ അല്ലല്ലോ ഇവിടെ പേഴ്സണാലിറ്റി അവനവനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. മറ്റൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളല്ലേ, ആർക്കറിയാൻ വയ്യാത്തത്. ആ ഒരു ഭാഗത്തെ അവഗണിച്ചിട്ട് വേറെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയുക, ഇത് നിങ്ങൾക്ക് പ്രസംഗത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല. ഞാനീ പറയുന്നതൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് ഫിലോസഫി അല്ല പറയുന്നത്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഫിലോസഫി അല്ല. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് സൈക്കോളജിയാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. ഫിലോസഫി അല്ല. അത് അവനവന് കുറിച്ച് അവനവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറയുന്നതിന്റെ അർത്ഥമില്ല. അതില് ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്? പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമ്മൾ ചർച്ച ചെയ്ത് ഏതിനെ കുറിച്ചൊക്കെയാണ്? ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഒന്ന്, എഗ്രിയബിൾനെസ് രണ്ട്, കോൺഷ്യൻഷ്യസ്നെസ് മൂന്ന്. ഈ മൂന്ന് കാര്യം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഞാൻ പറയാ കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? കുഴപ്പമില്ല, ഞാൻ കേട്ടോണ്ടിരിക്കാം. ഞാൻ പറഞ്ഞത് അപൂർണമാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചായിരിക്കണം, അതെന്റിക് ആയിരിക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കും, ഒരു പ്രശ്നമില്ല. ഓക്കെ, സംബന്ധിച്ചു ഈ മൂന്ന് കാര്യങ്ങളെയും സംബന്ധിച്ച് ഇനി അതിൽ വരുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസിസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ന്യൂറോട്ടിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ മാനസിക രോഗത്തെ കുറിച്ച് പറയുന്നതാണെന്നല്ല. ഇതിന് മാനസിക രോഗവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സിനും മാനസിക രോഗവുമായിട്ട് ബന്ധമില്ല. ഇതെപ്പോഴും വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. അങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും എന്നല്ല, എല്ലാ വ്യക്തികൾക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ നേരിട്ട് ഒന്നും തന്നെ മാനസിക രോഗത്തെ കുറിച്ചല്ല പറയുന്നു. അപ്പോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ മാനസിക രോഗം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും. ന്യൂറോട്ടിസിസത്തെ കുറിച്ച് പറയുന്നു. സൈക്കോളജി എന്ന് വെച്ചാൽ മുഴുവൻ മാനസിക ആരോഗ്യത്തെ കുറിച്ച് പറയുന്നതല്ല. സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം മുഴുവൻ, അത് നമ്മളൊരു ഈ മാസികകളിലും പത്രങ്ങളിലും ഒക്കെ പണ്ടുണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറിയ പ്രായം മനഃശാസ്ത്രനോട് ചോദിക്കാം. ഇത് നമ്മളിതൊക്കെ വായിച്ചു വളർന്നവരാണ്. ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ മാനസിക രോഗത്തിന്റെ അതിപ്പോ നമ്മള് അത് എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. മനസ്സിലായോ? സൈക്കിക് എന്ന് പറയുന്നു. സൈക്കിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സൈക്കിക് ആണെന്ന് വെച്ചാൽ അയാൾക്ക് ESP എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അവരാണ് സൈക്കിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൈക്കോപാത്ത് എന്ന് പറയുന്നു. അവര് സൈക്കോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയല്ല. സീരിയൽ കില്ലേഴ്സ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ വായിച്ചിരിക്കും. ഒരു ആണും പെണ്ണും കൂടെ ചേർന്ന് ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന അയാളെ വീട്ടിലിട്ട് വളരെ മൃഗീയമായി ഉപദ്രവിച്ച്. അത് സൈക്കോപാത്താണ് അവർ. അതൊരു മെന്റൽ ഇൽനെസ് ആണ്. അപ്പൊ അത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോ ഈ പറയുന്ന ESP ക്ലിയറോയൻസ്, സൈക്കോകൈനറ്റിക്സ്, ടെലികൈനറ്റിക്സ്, ESP പോലുള്ള ഈ കാര്യങ്ങളെല്ലാം, സൈക്കിക്, ഇതെല്ലാം നമ്മുടെ ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെയൊക്കെ സ്യൂഡോ സയൻസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ഇതൊരു വലിയ ബിസിനസ്സായി കൊണ്ടു നടക്കുന്നുണ്ട്. വലിയൊരു ബിസിനസ്സാണ് ഈ പറയുന്ന ഈ സൈക്കിക് പോലെയുള്ള കാര്യങ്ങൾ, പാരാനോർമൽ സി എന്നൊക്കെ പറയുന്ന ഇതെല്ലാം സ്യൂഡോ സയൻസ് ആയിട്ടാണ് ഇന്നത്തെ മോഡേൺ സൈക്കോളജി കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ വ്യാജ സൈക്കോളജി ആയിട്ട് നമ്മൾ നിരന്തരം ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നതിലൊക്കെ ഒരു റിയാലിറ്റി അനുഭവപ്പെടും. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. അത് സയൻസിന്റെ മെയിൻ സ്ട്രീം അതൊന്നും അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നവരുണ്ട് ഒരു വിഭാഗം, അത് അവരെ സ്യൂഡോ സയൻസ് എന്നാണ് പറയുന്നത്, വ്യാജ സയൻസ് എന്നാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അതിനെ കുറിച്ചല്ല, അതുമായിട്ടൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. ഈ പറയുന്ന മാനസിക രോഗത്തെ കുറിച്ച് കണ്ടോ? അപ്പോൾ ഇതൊരു വ്യക്തിത്വത്തിന്റെ സവിശേഷതയായിട്ട് മനസ്സിലാകുന്നു. മറ്റുള്ളതെല്ലാം പോലെ തന്നെ അതെല്ലാം വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. പക്ഷേ ഈ പറയുന്ന ഇത് ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോവലുണ്ട് വ്യക്തികൾ. ഹൈ പലപ്പോഴും ദോഷം ചെയ്യും, ലോയും പലപ്പോഴും ദോഷം ചെയ്യും. മീഡിയമാണ് നല്ലത് ഒരു വ്യക്തിയിൽ. ഇപ്പോ ഇത് വളരെ മോട്ടോർട്ടിസിസം ഒരു വ്യക്തിയുടെ സവിശേഷതയായിരിക്കും. അത് വളരെ ഹൈ ആണെങ്കിൽ അതിനെ വൾണറബിൾ എന്ന് പറയും. വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് മാനസിക ആരോഗ്യത്തെ ബാധിക്കത്തക്ക രീതിയിൽ മാറാം. ദുർബലം എന്നാണ് ഇതിന് അതിന്റെ സവിശേഷത എന്തൊക്കെയെന്ന് തോന്നുന്നു. ഹൈ ന്യൂറോട്ടിസം ഉള്ള ഒരു വ്യക്തിക്ക് അതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഉള്ള പ്രത്യേകതകൾ. അവർക്ക് അവരുടെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് പ്രയാസമായിരിക്കും. അവരുടെ മനസ്സെന്ന് പറയുന്നത് സ്ട്രെസ് പ്രോണായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും നിസ്സാരമായൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥരാകും. അങ്ങനെ എൻ്റെ ഒരു അടയാളം. എല്ലാം ചുറ്റുപാടുകളെല്ലാം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കംഫർട്ടബിൾ ആയിരിക്കും. മറിച്ചാണെങ്കിൽ നമ്മൾ വളരെ അസ്വസ്ഥരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഉദാഹരണം പറയണമെങ്കിൽ, നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞു ഇവിടെ ഇരുന്നു, എന്നെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാല് അത് ചിലപ്പോ ഒരു തമാശയായിരിക്കും നിങ്ങൾ പറയുന്നു, എന്നോട് പറയും. പക്ഷെ നിങ്ങളൊരു തമാശയാണ് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താണോ അത് വളരെ സീരിയസ് ആയ ഒരു ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നുകയാണ്. എന്നെ നിങ്ങൾ അനാവശ്യമായി ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അതെന്റെ ഈഗോയെ ഹർട്ട് ചെയ്യും, എന്റെ അഹംബോധത്തെ ഹർട്ട് ചെയ്യും. ഹർട്ട് ചെയ്യും, ചിലപ്പോൾ ഞാൻ ശക്തമായി പ്രതികരിക്കും. വാസ്തവത്തിൽ നിങ്ങൾ നിർദോഷമായ ഒരു കമന്റ് പറഞ്ഞു, ഒരു പക്ഷേ ഒരു തമാശയായിരിക്കും. പക്ഷേ എന്റെ ഈ ന്യൂറോട്ടിസം വളരെ ഹൈയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ വളരെ ശക്തമായി പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കും. ഇവനും ഒരു അപകടകാരിയാണ്, ഇവനുമായിട്ടും സഹകരിക്കാൻ പറ്റത്തില്ല. ഈ രണ്ടേതെങ്കിലും ഒരു നിലപാടെടുക്കും, അത് എന്റെ ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു അടയാളമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് പറയുകയാണ്. പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുക, വിമർശനങ്ങൾ. നമ്മള് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും, ശരിക്കുള്ള വിമർശനം. ഈ വിമർശനങ്ങളൊക്കെ നമ്മളെല്ലാം വളരെ അസഹിഷ്ണുത പുലർത്തുക. എന്നെ കുറിച്ച് എല്ലാവരും നല്ലതേ പറയാവൂ, മോശമായി ആരും ഒന്നും പറയാൻ പാടില്ല എന്നെനിക്കൊരു വാശി. ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു അടയാളം. അങ്ങനെ വിമർശനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും, പ്രതികരിക്കും, ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കും. അങ്ങനെയുള്ളവർ എപ്പോഴും ബഹളം വെച്ചോണ്ട് നടക്കും, അസ്ഥാനത്ത്, അനവസരത്തിൽ ഇതൊക്കെ ബഹളം വെച്ചോണ്ടിരിക്കുന്നവരെ കണ്ട നമുക്ക് മനസ്സിലായി പോകണം ഈ ഒരു ഹൈ ന്യൂറോട്ടിസിസ് ഉള്ള ആൾക്കാരാണ്. മറ്റൊരടയാളം ഇതിന്റെ ഒരു പ്രത്യേകമായ അടയാളമാണ് ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടുക, ഒരു അരക്ഷിതത്വ ബോധം അനുഭവപ്പെടുക. ഇത് വലിയൊരു പ്രശ്നം. ഞാനീ പറഞ്ഞല്ലോ എന്റെ ജീവിതകാലം കൂടുതലും കഴിഞ്ഞത് എവിടെ? ആശ്രമങ്ങൾ. ഈ ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് ജീവിച്ചത്. ആശ്രമങ്ങളിൽ ജീവിച്ചുകൊണ്ട് അവിടെയാണ് ഏറ്റവും ഈ ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാർ. അപ്പൊ ഇവര് തമ്മിൽ തമ്മിൽ എപ്പോഴും കലഹിക്കുക, അതിനൊരു പ്രശ്നം ഇവരുടെ ഈ ഹൈ ന്യൂറോട്ടിസമാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് ആശ്രമത്തിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല? കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയും, നമുക്ക് നമ്മുടെ മനസ്സിനെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെടുത്തി ജീവിക്കുക. നമ്മുടെ മനസ്സിന്റെ ആ കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇവര് എന്താണ് ചെയ്യുന്നത്? ഓടി ആശ്രമത്തിൽ പോകും, അവിടെ പോയാൽ എല്ലാം ശരിയാകും. ഇവിടെ ഇത് ശരിയാവത്തില്ല. ആശ്രമം ചെന്നു കഴിഞ്ഞാൽ അല്ല, എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞത്? അവിടെ ഇത്ര ആൾക്കാരല്ലേ ഉള്ളത്, ഇവിടെ വന്നു ചേരുന്ന എല്ലാരും പ്രശ്നമുള്ളവരാണ്. എല്ലാവരും ഈ പ്രശ്നമുള്ളവരാണ്. അപ്പൊ അവരുടെ ഈ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. അത് ശങ്കരാചാര്യനെ കുറിച്ചൊരു പദ്യം തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാനിപ്പോ ഓർക്കുന്നില്ല. അതായത് ഒരു പട്ടി, ഇതേ അർത്ഥം പറയണ പട്ടിയുടെ കാര്യം തന്നെയാ പറഞ്ഞു. ഒരു പട്ടി ചിലപ്പോ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പട്ടികള് വരാന്തയിൽ ഇറങ്ങി ഇന്ന് മുറ്റത്തിറങ്ങി ഇങ്ങനെ കുറച്ചോണ്ടേ ഇരിക്കും രാത്രി മുഴുവൻ. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ എന്തിനാ കുറയ്ക്കുന്നത്? വേറെ ഏതോ പട്ടി ആ പരിസരത്ത് അവിടെ ഉണ്ട്, അവൻ ഇങ്ങോട്ട് കയറാതെ ഇരിക്കാനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ഈ പട്ടിയുടെ ഇൻസെക്യൂരിറ്റി പ്രോബ്ലമാണ്. കാരണം ഈ പട്ടി എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഒരു പെറ്റാണ്, എല്ലാവരും സ്നേഹിക്കുകയും ഭക്ഷണം കുടിക്കുകയും ചെയ്യുന്നതാണ്. വേറൊരുത്തൻ ഇങ്ങോട്ട് കയറുന്ന അവന് ഇഷ്ടമല്ല, എന്തുകൊണ്ട്? അവന്റെ എല്ലാം പോവും, അവനെല്ലാം നഷ്ടപ്പെടും. ഇത് ശങ്കരാചാര്യ ഒരു പദ്യത്തെ എഴുതിയിട്ടുള്ളതാണ്, കലഹ എന്ന് അവസാനം പറയും. നായ്ക്കളെ പോലെ സന്യാസിമാരെ കുറിച്ച് എഴുതിയാണ്. സന്യാസിമാർ നായ്ക്കളെ പോലെ പരസ്പരം കാണുമ്പം മുറമുറുക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ ഒരു ദോഷമായിട്ട് പറയുന്നതല്ല, ഇത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ എപ്പോഴും ഒരു കുറച്ച് ബഹളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണ് ഇൻസെക്യൂരിറ്റി? അവൻ എന്റെ ശത്രുവാണ്. മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കുകയാണ്. വെറുതെ അങ്ങ് തീരുമാനിക്കുകയാണ്, അവൻ എന്റെ ശത്രുവാണ്. അപ്പോ ഈ പറയുന്ന ഇൻസെക്യൂരിറ്റി ഉണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവൻ എന്റെ ശത്രുവാണ് എന്ന് മനസ്സിൽ കണ്ടിട്ട് നമ്മള് എന്താണ് ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ ഉപയോഗിക്കണം. അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്ന മുമ്പേ അങ്ങോട്ട് ആക്രമിക്കുക. മനസ്സിലായോ? ഇൻസെക്യൂരിറ്റി പ്രവർത്തിക്കുന്ന ഒരു പ്രശ്നമാണ്. അവൻ നമ്മളെ ആക്രമിക്കുന്ന മുമ്പേ അങ്ങോട്ട് ആക്രമിച്ചിട്ട് സന്തോഷിക്കും, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. എന്തുകൊണ്ട്? ഞാനവനെ ആക്രമിച്ചു. കാരണം അവൻ എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് കാണും അവനെ. ഇത് ഒരാളുടെ പ്രശ്നമുണ്ട്, ഈ ഹൈ ന്യൂറോട്ടിസ് ഉള്ള എല്ലാവരിലും ഉള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂടി ചേരുന്ന വലിയ അടിയാണ്. അപ്പോ അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനെ ഈ ഹൈ ന്യൂറോട്ടിസ് ഉള്ള ആൾക്കാർ ഒരു പരസ്പരം ആക്രമിച്ചോണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ, അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുക. പിന്നെ ആക്രമിക്കത്തില്ലല്ലോ, ഒഴിഞ്ഞു മാറിപ്പോവുക. ഞാൻ പലപ്പോഴും ഞാൻ എത്ര ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ടെന്നും എനിക്ക് തന്നെ കണക്കില്ല. പ്രശ്നം എന്താണോ, അവിടെ എല്ലാം ഈ ആക്രമണകാരികളെ നേരിടേണ്ടി വരും. ഞാൻ പതുക്കെ പ്രവശത്തോടെ ഓടി രക്ഷപ്പെടും. പ്രവശത്തോടെ ഞാൻ ആലങ്കാരികമായി പറയില്ല, ഈ പ്രവശം ഉണ്ടല്ലോ ഈ മതില്, ഈ മതിലയാണ് ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ആക്രമണകാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ മതിലയാടി ഓടിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാനാരെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇവരെയൊക്കെ മര്യാദ കൊടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല ഞാൻ ആക്രമിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ടാണെങ്കിൽ പല സ്ഥലത്തുനിന്ന് ഇവിടുന്ന് മാത്രമാണ് ആക്രമങ്ങൾ വരുമ്പോൾ ഞാൻ ഓടും. എന്തുകൊണ്ട്? ഈ ആൾക്കാരങ്ങനെയുള്ളവരാണ്, ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി പ്രോബ്ലമാണ്, അരക്ഷിതത്വ ബോധമാണ്. ഇതുകൊണ്ട് പല ഇത് അതിന്റെ ഒരു സൈഡ് മാത്രമാണ്, ഇനി മറ്റൊരു സൈഡുണ്ട്. നമുക്ക് ഒരു അരക്ഷിതത്വ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ നിലനിൽപ്പ് ഇവിടെ പ്രശ്നമാണ്. അരക്ഷിതത്വ ബോധം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശരിയായ ഡിസിപ്ലിനല്ല. ഡിസിപ്ലിന്റെ പേരിൽ നമ്മൾ ഈ മേലധികാരികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. വലിയ ദുരിതം പിടിച്ച ഒരു ഏർപ്പാടാണ് അത്. എന്താണ് ഈ മേലധികാരികൾ എന്ന് പറയുന്ന അങ്ങേയറ്റ ഇഗോയിസ്റ്റിക്കും അഹന്ത നിറഞ്ഞവരും, കാരണം ഈ അധികാര സ്ഥാനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന അഹന്തയുടെ പേരിലാണ് ഇതൊക്കെ പിടിച്ചെടുത്ത് ഇതിന് എൻജോയ് ചെയ്തിരിക്കുന്നവര് അഹന്തയുടെ അങ്ങേറ്റത്തെ രൂപങ്ങളാണ്. ഇനി അധികാരത്തിലില്ലാത്തവരോ, അവരും ഈ അഹന്തയുള്ളവർ തന്നെ, പക്ഷെ അവര് പരാജയപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്നവരാണ്. അഹന്തയെ കടിച്ചമർത്തിയിരിക്കുന്നവരാണ്, മറ്റവരും അതിൽ എൻജോയ് ചെയ്യുന്നവരാണ്. ഇതിന്റെ ഇടയ്ക്കിടന്ന് പാടുപെടും ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം യവനെ തൃപ്തിപ്പെടുത്തിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. യവനെ തൃപ്തിപ്പെടുത്തണമെന്ന് വെച്ചാൽ വലത്തേക്കാലിലും പിടിക്കണം, ഇടത്തേക്കാലിലും പിടിക്കണം, പിന്നെ രണ്ടു കാലം ചേർത്ത് പിടിക്കണം. ഇതൊക്കെ സത്യമല്ലേ ഞാൻ പറയുന്നു? ആണോ അല്ലേ? എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ പൊതുവായി പറയാം. പൊതുവായിട്ട് പറയുകയാണ്. അപ്പോ അവനവന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യും? നമ്മള് എച്ചില് കൊടുത്ത് വളർത്തുന്ന ഒരു നായ പോലെ അനുസരണ കാണിക്കും. അതിൽ കൂടുതലൊരു വാക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇവർക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊക്കെ പുതിയ ആൾക്കാരെന്നേക്കൊന്നും. അതൊക്കെ ഇരിക്കട്ടെ, ആള് ഞാൻ പൊതുവായി പറയുന്നതാണെന്ന് പറഞ്ഞല്ലോ. പൊതുവായ കാര്യം പറയാണ്, വിധേയത്വം എന്തുകൊണ്ട്? തന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാണ്. അപ്പൊ തനിക്ക് നിലനിൽപ്പ് ആവശ്യമാണ്. അപ്പോ ഈ രണ്ട് സൈഡിലേ നിൽക്കൂ, ഒന്നുകിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിടത്ത് കാണുന്നിടത്ത് വെച്ച് കാണുന്നവന്മാരെല്ലാം ചീത്ത വിളിക്കുക, എന്നിട്ടൊരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ സന്തോഷത്തെ നിർമ്മിക്കുക ഉള്ളിൽ. അല്ലെങ്കിൽ ഇതുപോലെ എന്താണ്, ഭയങ്കരമായ മെയ്വഴക്കം പ്രദർശിപ്പിക്കുക. ഇൻസെക്യൂരിറ്റി പ്രോബ്ലത്തിന്റെ ഹൈ ന്യൂറോ ഡിസോണ്ട ആൾക്കാരുടെ സ്വഭാവം ആദ്യം പറഞ്ഞത് മറന്നു വരുന്നത് എന്താണ്? പോയി ആദ്യം പറഞ്ഞ എന്താണ്? അതിന്റെ ആദ്യത്തെ ആദ്യമല്ല, അത് അവസാനം പറഞ്ഞു ഓർമ്മയുണ്ട്, സമ്മതിച്ച് ആദ്യം പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം മറന്നു പോകും. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ, അത് അവസാനം. അതിപ്പോ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പ് പറഞ്ഞത് ഇത്ര പെട്ടെന്നല്ല മറന്നു. രക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റി പ്രോബ്ലം, അതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞ സംഭവങ്ങൾ ഓർത്താല് അത് കിട്ടേണ്ടതാണല്ലോ. ഞാൻ ആ വാക്ക് പറയല്ല ചെയ്ത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിങ്ങനെ പറഞ്ഞു, വാക്കും പറഞ്ഞു. നമുക്ക് പരിചയമില്ലാത്ത ഒരു വാക്കാകുമ്പോൾ പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്നു, പക്ഷെ സംഭവങ്ങൾ ഓർത്താൽ ആ സംഭവങ്ങൾ വിശദീകരണങ്ങളിലൂടെ വാക്കിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞത് ഹൈ ന്യൂറോട്ടിസിസം അതൊരു രോഗമല്ല, പക്ഷെ വ്യക്തികളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാണും. എന്തൊക്കെ സവിശേഷതകൾ ഞാൻ പറഞ്ഞെന്നാണ്, ഒരു വ്യക്തിയുടെ അങ്ങനെ നമ്മള് എന്താണ് ഒന്നുകിൽ നമ്മൾ ആക്രമിക്കും അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. ഒന്നുകിൽ അവരെ ഒഴിവാക്കും, അവരോടൊന്നുകിൽ ഏറ്റുമുട്ടും അല്ലെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കും. എന്തുകൊണ്ടാണെന്ന് നമ്മള് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാ അതിനെ നമ്മള് വിമർശനമായിട്ട് കാണും. ഞാൻ ഇങ്ങനെ ചോദിക്കും, നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിനകം നടന്ന കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളായി മനുഷ്യരിൽ ഇരിക്കുന്നു. അത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ നമ്മുടെ സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയുകയോ ബ്രഹ്മത്തെ അറിയുകയോ ഒന്നുമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അതിനുവേണ്ടിട്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ, ഇപ്പൊ ഹൈ ന്യൂറോട്ടിസിസ് ആണെങ്കിൽ നമുക്കതിനെ പൂർണമായി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അങ്ങനെ ഒരു പരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ തിരുത്തലുകൾ വരുത്താൻ പറ്റും നമ്മളിൽ തന്നെ. അതായത് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവർക്ക് അസ്വീകാര്യനായി തീരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് അസ്വീകാര്യനായി തീരുന്നു? ഒരു സമൂഹത്തിൽ നമ്മൾ എന്തുകൊണ്ട് പൂർണമായും ഒറ്റപ്പെട്ടു പോകുന്നു? ഈ സമൂഹത്തിന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ പ്രശ്നമാണോ? സമൂഹത്തിന്റെ പ്രശ്നമാണെങ്കിൽ അതെന്തൊക്കെയാണ്, നമ്മുടെ പ്രശ്നമാണെങ്കിൽ അതെന്തൊക്കെയാണ്? രണ്ടുകൊണ്ടും സംഭവിക്കാം. സമൂഹത്തിന്റെ പ്രശ്നം കൊണ്ടും സംഭവിക്കാം, നമ്മുടെ പ്രശ്നം കൊണ്ടും സംഭവിക്കാം. അല്ല, നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ള സെൽഫ് അവയർനെസ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ന്യൂറോട്ടിസിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇതിലൊരു പ്രത്യേകതയാണ് എന്താണ്, നമ്മള് സദാസമയവും ഇമാജിനേറ്റീവ് ആയിരിക്കുക, ഭാവനാലോകത്ത് ഇങ്ങനെ വിചാരിക്കുക, ഹൈ ന്യൂറോട്ടിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നു. അപ്പൊ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത മാനസിക ചിന്തകളിൽ മുഴുകി ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആയിരിക്കും. ഹൈ നൊറോക്ഷ് സെൽഫിന്റെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പാടുകയറിപ്പൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒക്കെ യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലായി പോകും, നമ്മൾ അറിയത്തില്ല. അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ സ്വയം സംസാരിക്കും, ചിരിക്കും, ദേഷ്യപ്പെടും. ഇതൊന്നും മാനസിക രോഗമല്ല കേട്ടോ, മാനസിക രോഗമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ സാധാരണ മനുഷ്യൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ നോട്ട് ചെയ്തിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോ, ഇത് നമ്മളറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഭാവനാലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും, പക്ഷെ നമ്മുടെ ചിന്ത യാഥാർത്ഥ്യമായി ബന്ധമില്ലാതെ ഭാവനയിൽ പോകും. അയാൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും, അയാൾ ഇങ്ങനെ പെരുമാറി ഞാൻ അങ്ങനെ പെരുമാറും, അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ ഭാവി സംഭവിക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഭാവനാലോകത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ ഭാവനാലോകത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആരോടാണോ സംവദിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കും, ആ സംസാരം ഉച്ചത്തിലായി പോകും. അവരുമായിട്ടുള്ള സൗഹൃദം ചിലപ്പോൾ ഉച്ചത്തിലാകുമ്പോൾ നമ്മൾ ചിരിക്കും. വിദ്വേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടും. നമ്മൾ ഈ ലോകത്തിലായിരിക്കത്തില്ല. അങ്ങനെ ആയിപ്പോ അത് ഇതിന്റെ ഒരു നല്ല വശം പറയുന്നുണ്ട്. നമ്മളിപ്പോ ചിന്തിക്കുമ്പോ നമ്മൾ സംസാരിക്കുന്നത് പൂർണമായും ദോഷമെന്ന് പറയുന്നില്ല, നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ അതൊക്കെ സഹായിക്കുമെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് അതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ ചിന്തിക്കുന്ന കാര്യം പറഞ്ഞു നോക്കാറുണ്ടോ? ചിന്തിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടിട്ടല്ല. ഞാനിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരോടത് പറയുകയാണ്. അപ്പൊ അത് എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കാറുണ്ട്. ബോധപൂർവം ചെയ്യുന്നതാണ്, അത് അബോധപൂർവം ചെയ്യുന്നതല്ല. അത് എങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ അവതരിപ്പിക്കുന്നു, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്, എങ്ങനെ അവതരിപ്പിച്ചാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവും, ഏത് രീതിയിലായി, അതിന്റെ ക്രമം, അതിന്റെ മറ്റു വശങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുകയും പറഞ്ഞു നോക്കുകയും ചെയ്യും. അത് ഞാൻ ബോധമില്ലാതെ ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതാണ്. മൊത്തം അങ്ങനെയല്ല, ഇടയ്ക്ക് അങ്ങനെയൊരു ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും പറയുകയും ചെയ്യാറുണ്ട്. വിഷയം വളരെ ഗൗരവമുള്ളതാണ്, ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാൻ ബോധപൂർവം ചെയ്യുന്നതാണ്. ഇതങ്ങനെയല്ല, നമ്മളറിയുന്നില്ല നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മളറിയുന്നില്ല നമ്മളെന്ത് പറയുന്നു, നമ്മളറിയുന്നില്ല നമ്മൾ ചിരിക്കുന്നത്, മറ്റുള്ളവർ നോട്ട് ചെയ്യും. അത് ഹൈ ന്യൂറോസിസിന്റെ ഒരാളാണ്. ഇമാജിനറി വേൾഡിൽ ഇങ്ങനെ ഹൈ ന്യൂറോസിസത്തിന്റെ വേറൊരു വലിയൊരു പ്രത്യേകതയാണ് ഈറ്റിംഗ് ഡിസോർഡർ. വലിയൊരു വിഷയമാണ്, നമ്മളത് തിരിച്ചറിയത്തില്ല. അതായത് നമ്മൾ ഒരു ഭക്ഷണത്തിന്റെ ഒരു ക്രമം പാലിക്കുക, നമുക്കതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരു റൂട്ട് വരെ ഉണ്ട്, അവിടെ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാവും, ആ സമയത്ത് അവിടെ പോയി ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക, അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഭക്ഷണം ഓർഡറിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച്, കാരണം അതിന്റെ സ്കേഴ്സിറ്റി നമുക്കില്ല, ദൗർലഭ്യമില്ല. അപ്പോ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഭിക്ഷ എടുത്ത് ജീവിച്ചിട്ടുണ്ട്. കുറച്ചു കാലമേ ഉള്ളൂ, വലിയ കാലമൊന്നും ഇല്ലെങ്കിലും. അപ്പൊ അവിടെ നമ്മുടെ ഈറ്റിംഗ് ഒരു ഓർഡറിലാകത്തില്ല, കൃത്യമായ ഓർഡറിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കൃത്യസമയത്ത് കഴിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഇപ്പം ചെയ്യുന്ന പോലെ അനീഷ് എനിക്ക് വേണ്ടുന്ന ഭക്ഷണം വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി തന്നു അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് പരിചയമില്ലാത്തവരിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, അപ്പോൾ അത് അവിടെ നടക്കത്തില്ല. അല്ലാതെ ആണെങ്കിലെന്ത് വേണം, നമുക്ക് ഭക്ഷണത്തിന് ഒരു ഓർഡർ വേണം, എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു വെക്കുന്നു. ഇനി ഓവറായിട്ട് കഴിക്കുക, കിട്ടുന്നതെല്ലാം കഴിക്കുക, അത് ഈറ്റിംഗ് ഡിസോർഡറാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം മിനിമം ആക്കുക, പ്രത്യേകിച്ച് ആധ്യാത്മികമായ ഈ രംഗത്തൊക്കെയൊക്കെ വരുന്നവര് ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടക്കുന്നു. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ് സെക്ഷുവൽ ഡ്രൈവ്, ലൈംഗികമായ ചോദനകൾ. ഈ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുകയും അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു മിഥ്യാധാരണയുണ്ട്. അത് കൺസൈന്റിഫിക്കാണ്. അതിന് ഭക്ഷണമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങൾ കടല മാത്രം കുറച്ചുകൊണ്ട് ജീവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ സെക്ഷുവൽ ഡ്രൈവൊക്കെ ഉണ്ടാവും. സയന്റിഫിക്കായി അത് സ്റ്റഡി ചെയ്ത് തെളിയിച്ചിട്ടുള്ള കാര്യമില്ല. അതൊക്കെ മനുഷ്യന്റെ പാരമ്പര്യമായ വിശ്വാസങ്ങളും വെറും മതപരമായ ചിന്തകളും മാത്രമാണ്. സയന്റിഫിക്കായി എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പാരമ്പര്യ വിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യൻ പട്ടിണി കിടക്കുക, ഒന്നും കഴിക്കാതിരിക്കുക, അനീമിയ ഉണ്ടാകുക, രോഗങ്ങൾ പിടിക്കുക, ഇതൊക്കെ അതിന്റെ ഫലമായിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എടുത്തു ചാട്ടങ്ങളിൽ പോകുന്നു. ഉപവാസം നല്ലതാണ്, അതൊരു ലിമിറ്റായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള. അത് എന്താണ് അങ്ങ് പട്ടിണി കിടക്കുക, എന്തോ വലിയ സിദ്ധികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ പൊട്ടന്മാർ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആണെങ്കിൽ വീഡിയോകളും ഓഡിയോകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുക. ഐ ഈ ഇതൊക്കെ പറയുന്നവരെല്ലാം തന്നെ ഈ പറയുന്ന ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അവന്റെ പേഴ്സണാലിറ്റി എന്തെന്നും കൂടെ പരിശോധിക്കുന്നു. മനസ്സിലായ അവന്റെ പേഴ്സണാലിറ്റി അതൊരു പ്രധാന കാര്യമാണ്. ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാരാണ് പറയുന്നത് ഈ ഭക്ഷണമൊന്നും എന്താണ് കഴിക്കാൻ പാടില്ല, പട്ടിണി കിടക്കണം, ഇതൊക്കെ എന്താണ് ഡിസോർഡറാണ്. ഓർഡർലെസ് ആകുക, ക്രമീകരണമില്ലാതെ വരിക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കണം. ചിലര് വെറുതെയും ഒരു ക്രെഡിറ്റിന് വേണ്ടിയും പറയും, ഞാൻ ഒരു പഴമേ കഴിക്കത്തുള്ളൂ, അര ഗ്ലാസ് പാലേ കുടിക്കത്തുള്ളൂ, ആരും കാണാൻ മുറിക്കാതിരുന്ന് അടിച്ച് കയറ്റും, എന്നിട്ടാണ് പുറമേ പറയുന്നത്. ആ ഇവിടെ പണ്ട് അതെ തന്നെ വയറൻ പേര് തന്നെ ഞങ്ങൾ അന്നിട്ട് പഠിക്കുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ട് വയറൻ എന്ന വരിക അടിക്കും എന്നിട്ട് പറയും. വേറെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, അതിനോട് ശാശ്വതാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് ആ സംഭവം. സ്വാമിയും ഈ സ്വാമിയും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കൂടെയുള്ള സ്വാമി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ഈ സ്വാമിക്ക് അതിശയമായി ഒരു ദിവസമായി രണ്ടു ദിവസം പണ്ട് ട്രെയിനിലല്ലേ മൂന്ന് ദിവസമൊക്കെ പിടിക്കും ഭക്ഷണമേ കഴിക്കുന്നില്ല. സ്വാമി ഇയാൾ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? വേണ്ട, തപസ്യാണ്, യോഗിയാണ്. സ്വാമി നോക്കിപ്പോ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയിട്ട് ബാത്റൂമിൽ ചെന്നിരുന്ന് കഴിക്കും. ആ സ്വാമി മരിച്ചു പോയി, ഇപ്പോൾ ഇവിടെ ഇല്ല, രണ്ടുപേരും മരിച്ചു. നോക്കുമ്പോ ബാത്റൂമിൽ പോയി. അവസാനം ഇങ്ങനെ കൊല്ലത്ത് നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് സ്വാമി പിടിച്ച് ഇങ്ങനെ പോകാൻ നേരത്ത് നിൽക്കി. ആ പോക്കറ്റ് എന്താ കിടക്കണം? പോക്കറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഏത്തപ്പഴം ഇത്രയേ ഉള്ളത്. എന്തിനാ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു? അയ്യോ പോക്കറ്റുണ്ട്, ഞാൻ കണ്ടില്ലല്ലോ അത്. വഴിയെ പോയപ്പോ ഏത്തപ്പഴം പോക്കറ്റ് വന്നു. എന്തൊക്കെ വ്യാജന്മാരാണ് ഈ സ്വാമിമാർ കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പില്. എന്തിനു വേണ്ടിയിട്ട്? ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അതും ഹൈനുറോസത്തിന്റെ ഒരു അടയാളമാണ്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ താണ് അതല്ല, പക്ഷെ അതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് എന്താണ് മൊത്തം ഈ ഭക്ഷണം ഡിസോർഡർ ആക്കിയിടും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ചില പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് എനിക്കിവിടുത്തെ അധികാരമൊന്നും വേണ്ട. എനിക്കിവിടെ ആരെങ്കിലും തരുന്നുണ്ടോ അധികാരം? ഇല്ല, എനിക്ക് ആരും ഒന്നും തരുന്നില്ല. എന്നിട്ട് ഞാൻ പറയണ എന്താണ്? എനിക്കിവിടെ ഒന്നും വേണ്ട, എനിക്കൊരു അധികാരവും വേണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും തന്നിട്ട് വേണ്ട ഞാൻ പറയാം വേണ്ടെന്ന്. ആരെങ്കിലും കൊണ്ട് തരേണ്ട ഒരു അധികാരം? അതാ സ്വാമി ഈ അധികാര സ്ഥാനത്തിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പറയുന്നതിന് അർത്ഥം ഇവിടെ ഞാൻ ഇരുന്നുകൊണ്ട് പറയണെന്നാണ് എനിക്കൊന്നും വേണ്ട. ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, ഇതും ഹൈ ന്യൂറോസിസത്തിന്റെ ഇടയാണ്. ഭക്ഷണം ഡിസോർഡർ ആക്കിയെടുക്കുക, അതൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ എന്താണ് നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങൾ നെഗറ്റീവായി പോവും, നമ്മുടെ ചിന്തകൾ നെഗറ്റീവായി പോവും. അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലാണോ, നമ്മുടെ വികാരങ്ങൾ ശരിയായ രീതിയിലാണോ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ചെയ്യാൻ പറ്റിയിടത്തോളം കറക്റ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ട്രേഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ആര് ചുമ്മാ പറഞ്ഞാ എന്താ? അത് ഞാൻ പറഞ്ഞുതരാ. അത് ചുമ്മാ പറഞ്ഞാ എന്താ? അങ്ങനെ അങ്ങനെ ധരിക്കരുത്. പുള്ളി പറഞ്ഞത് സത്യമാണ്, നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നി. എന്താണ് സംഭവം എന്ന് മനസ്സിലായ? ആർക്കും മനസ്സിലായില്ല, ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാറില്ല. അല്ല, നിങ്ങൾ അതാണ് പറയുന്നത്, നമ്മള് പേഴ്സണാലിറ്റികളെ മനസ്സിലാക്കണം. ചിക്കാൻ വേണ്ടി പറഞ്ഞല്ല, കള്ളം പറഞ്ഞല്ല, പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? പുള്ളിക്ക് ഇങ്ങനെ വിഷൻ ഉണ്ടാവും, മനസ്സിലായോ? വിഷൻ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായ അതിന്റെ സത്യമായ അനുഭവമാണ്. ഇമാജിനേഷനും വിഷനുമായിട്ട് വ്യത്യാസമുണ്ട്. വിഷൻ എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ്. ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വിഷൻ ഉണ്ടാകുകയാണ്. അപ്പുറത്ത് ഈ സ്വാമി താമസിക്കുന്ന മുറിയിലേക്ക് ഒരു പാമ്പ് കയറി പോകുന്നു, ഞാൻ കാണുകയാണ്, മനസ്സിലായോ? ഞാൻ ഇബാനം ചെയ്യുന്നതല്ല. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും എനിക്കങ്ങനെ നിഷേധിക്കാൻ പറ്റും? ക്ലിയർ ആയിട്ട് എന്റെ വിഷൻ നടന്നതായി തോന്നുന്നതല്ല എന്ന് മനസ്സുകൊണ്ട് വളരെ വ്യക്തമായി കാണുകയാണ് പാമ്പകത്ത് കയറി പോകുന്നത്. ഇതിനാണ് വിഷൻ എന്ന് പറയുന്നത്. ഇത് ഇമാജിനേഷനല്ല. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അത് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്വാമി വടിയായിട്ട് നോക്കി ഇവിടെ പാമ്പ് കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? മിഷനെപ്പോഴും മിഷൻ മാത്രമാണ്. അതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് മാത്രമാണ് അത് യഥാർത്ഥമായിരിക്കുന്നത്. മനസ്സിലായോ? ഏതൊരു വ്യക്തിക്കാണോ ഈ മിഷൻ ഉണ്ടാകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ അതിന് യാഥാർത്ഥ്യം. ലോകത്ത് വേറെ ഒരു മനുഷ്യനുമായിട്ടും അതിനും ഒരു സംഭവമായിട്ടും അതിന് ബന്ധമില്ല. പക്ഷെ ഏതൊരു വ്യക്തിക്കാണ് മിഷൻ ഉണ്ടാകുന്നത്. പണ്ട് എന്റെ സഹമുറിയൻ ഒരാളുണ്ടായിരുന്നു, അറിയാമോ? അതും ശ്രദ്ധിച്ചല്ലേ. ആരാണ് ഈ വിഷന്റെ ആള്? ചിന്മേനാ എന്റെ സഹമുറിയനായിരുന്നു. അനാഹതാനന്ദ ആരും നിങ്ങൾ മറക്കൂ. പുള്ളിക്ക് മിഷനെന്ന് പറഞ്ഞാ സിനിമ കാണുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ, എന്നിട്ട് എന്നോട് ഓരോന്ന് പറയും, ഒരു അമ്മ മരിച്ചെന്നാണ് വിഷയം ഉണ്ടായത്. ഉടനെ ഓടിപ്പോയി, ഇവിടുന്ന് കാറും പിടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ വെച്ച് എന്തടാ മോനെ നീ രാവിലെ ഇത്രയും രാവിലെ മിഷൻ മിഷൻ മനസ്സിലായ ഒരു ദിവസം പുള്ളി പറഞ്ഞു, എന്താണ് കുണ്ടന്നി ഉണർന്നു ഒരു ശബ്ദം കേട്ടെന്ന്. അപ്പൊ നമ്മുടെ ഋതംബരാൻ എന്ന് പറഞ്ഞാൽ അത് അധോവായി പോയതായിരുന്നു. അടിയെന്ന് രണ്ടുപേരും തമ്മിൽ ഓരിഞ്ചടിയ വിറച്ച് അങ്ങോട്ടേക്കൊണ്ട് കൈവച്ചില്ല തന്നെയാണ്. ഭയങ്കര ശത്രുതയായി. പിന്നെ പുള്ളി അവസാനം വരെ ഋതംബരാനത്തെ ഉള്ളിൽ ചാടിക്കാൻ ശ്രമിച്ചുകൊണ്ടേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ നിന്നിട്ടാണ് ശാശ്വതസ്വാമിയായിട്ടൊരു ഇതുണ്ടാക്കി. അപ്പൊ വിഷൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞത്. അത് ഇത് ഈ ഞാൻ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. അത് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരാൾക്ക് സത്യമായി തോന്നുക, യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കുക, ഇല്ലാതിരിക്കുക, അത് മറ്റൊരു വിഷയമാണത്. സത്യമല്ല അത്. പിന്നെ 100 വിഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോ ഒന്ന് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു വരാം. കാരണം ലോകത്തിൽ പല സംഭവങ്ങളും പുറമേ സംഭവിക്കുകയല്ലേ. അതിലേതെങ്കിലും ഒരു സംഭവമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാം. അതുകൊണ്ട് ആള് പറഞ്ഞത് സത്യമാണ്. ആളിനെ സംബന്ധിച്ച് മാത്രമാണ് ആ സത്യം. മറ്റുള്ള ആരെ സംബന്ധിച്ചത് സത്യം അല്ല. അതൊരു മറ്റൊരു വിഷയമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മാതാജി ഉണ്ടായിരുന്നു ഈ സ്വാമി. എന്നോട് പറഞ്ഞു 16 തവണ പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന്. അത് ഈ പറയുന്ന മിഷനാണ്. എന്നോട് പറഞ്ഞു 16 തവണ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് അവരുടെ അനുഭവമാണ്. മനസ്സിലായോ? അത് മൂർഖൻ വരെ കടിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. കൃഷ്ണനെ കാണുന്നു, രാമനെ കാണുന്നു, ഗുരുദേവനെ കാണുന്നു, അതാണ് സംസാരിക്കുന്നത്. അത് വിഷനാണ്. അതിന് ഈ പുറം ലോകവുമായിട്ടോ ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായിട്ടോ മറ്റുള്ളവരുടെ അനുഭവങ്ങളുമായിട്ടോ ഒരു ബന്ധുവില്ല. അത് വ്യക്തിനിഷ്ഠമായ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് പ്രത്യേകം തന്നെ മനസ്സിലാക്കും. അത് ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ്. അത് അത് ഈ പറഞ്ഞപോലെ പറ്റും. അനാഥാന സ്വാമി ഇതുപോലെ ഞങ്ങൾ അപ്പുറം അപ്പുറം ഇരിക്കുമ്പോഴാണ്, വെളുപ്പാങ്കാലത്ത് കിടന്നപ്പോഴാണ് എന്നെ 4 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. ഒരു അത്യാവശ്യം എന്നോട് കാര്യം പറഞ്ഞു. അത്യാവശ്യ കാര്യമാണെന്ന് ഞാൻ ഇപ്പൊ എങ്ങനെ പോകും? ഒരു കാറ് പിടിച്ച് പോവാന്ന് പറഞ്ഞൂടെ ഇരുന്നൂടെ കാറ് പിടിച്ച് പോയി. ഒരു 10 മണിയാകുമ്പോ തിരിച്ചു വന്നു. ഞാൻ അത്യാവശ്യമായിട്ട് പോയിട്ട് തിരിച്ചു വന്നു. അതൊക്കെ പറയാം പറയാം. എന്താ സംഭവം തോന്നു? പിന്നെയാണ് പറയുന്നത് അമ്മ മരിച്ചെന്ന് വിഷയമുണ്ടായി. പോയി അവിടെ ചെന്നപ്പോ അമ്മ ചെന്തടാ വന്നു തിരിച്ചു വന്നു. അത് വേറൊരു വിഷയമാണ്. യോഗശാസ്ത്രത്തിൽ ഭ്രാന്തി ദർശനം എന്ന് പറയും. അത് യൂട്യൂബിൽ കുറെ സ്വാമിമാരുണ്ട്. എന്താണ് അവരുടെ മുറിക്കകത്ത് വ്യാസം വരുന്നു, വസിഷ്ഠം വരുന്നു, ഇതൊക്കെ വായിച്ച് ഞാൻ നിർമ്മിച്ചിരിക്കാറുണ്ട്. ഇത് കണ്ട് ഭയന്ന് ആ രണ്ട് മൂന്ന് മാസം മുമ്പ് കണ്ട ആ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൈൻഡ് തന്നെ ഇതായി പോയി. സംസാരിക്കുമ്പോ കാവ്യ എടുത്ത സ്വാമിയാണോ? അല്ലല്ല, ഒരു പയ്യനാണ്. അത് ആഫ്റ്റർ ഫിലിമിൽ ആ മാസത്തിന്റെ രവിശങ്കർ മഹർഷിന്റെ കൂടെ ഏറ്റവും അടുത്ത സർക്കിളുകളാണ് സ്വാമി പറഞ്ഞ്. ഇനി നിങ്ങള് ഞാൻ പറഞ്ഞിട്ട് വിഷയം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്കും ഇതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവം കൂടുതൽ ഇതാണ്. മിഷൻ ഇങ്ങനെ മിഷൻ ഇങ്ങനെ വരും. മൈൻഡ് തന്നെ അപ്പൊ അത് ദേവിയെ കണ്ടു അത് മരുന്ന് കഴിക്കേണ്ടി വരും. കൂടി കഴിഞ്ഞാൽ അത് കൂടി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാതെ ഒരു രക്ഷയില്ല. മെഡിസിൻ തന്നെ വേണ്ടി, അത് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി. കാരണം രവിശങ്കർ പറഞ്ഞ എന്താണ്, നീ ഇത് ചെയ്യരുതെന്ന്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടി കഴിഞ്ഞാൽ ഇങ്ങേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങേരുടെ കൺട്രോളിലും അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കേണ്ടി വരും. ശരി, അതുകൊണ്ട് അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ.